ഏകാദശ ദൃശ്യോ അനാലോചന കഞ്ച. അവിടെ സൂത്രത്തിൽ ദൃശ്യഹ എന്നാണ്, വൃത്തിയിലെ ദൃശ്യേ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസം വന്നതെന്ന്? വ്യാകരണത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. എന്നോട് ഏതൊരു ചോദ്യം ചോദിച്ചാലും തിരിച്ച് ഞാനും ഒരു ചോദ്യം ചോദിക്കും. ഉഭയ അഭ്യസ്തം എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് സന്ധി, എന്ത് സന്ധി വന്നിരിക്കുന്നു? ഉഭയ അഭ്യസ്തം അല്ലെങ്കിൽ സന്ധി വന്നോ വന്നില്ലയോ? സന്ധി സന്ധി അവിടെ ഉണ്ടോ? ഏത് സന്ധ്യ വരേണ്ടത്? എന്നാ ഉഭയ അഭ്യസ്തം വന്നിരിക്കുമോ? പിന്നെന്താ? അപ്പൊ പിന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അത് പഠിക്കാത്തതാണെങ്കിൽ ഞാൻ മറുപടി പറയണം, തിരിച്ച് ഞാൻ ചോദിക്കുമ്പോൾ പഠിച്ചതാണെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. എന്താ അവിടെ സംഭവിച്ചത്? ശരിക്കും എന്ത് സംഭവിച്ചു? കിട്ടുന്നില്ല, പഠിച്ചിട്ടുള്ളതാ. ഈ ദൂതേ ദിവജനം പ്രഗൃഹ്യ എന്തുവരും? എന്തുവരും? പ്രകൃതിഭാവം വരും. സന്തോന്നു ഇനി ദൃശ എന്ന് പറയുന്നത് ദൃശ്യധാതുവിന്റെ തത് ദൃശ് എന്നിരിക്കുന്നിടത്തെ ആ ദൃശ്യനെ അനുകരിച്ച് ആ രൂപത്തെയാണ് ദൃശഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞു? ദൃശ്യൽ നിന്ന് കഞ്ഞു വരും, അതും ദൃശ്യധാതു തന്നെ. പക്ഷെ അത് ദൃശ്യെന്ന് പറയുന്നതിന്റെ അനുകരണ രൂപം. ദൃശ്യഹ എന്ന് പറയുന്നത് ദൃശ്യധാതു തന്നെ. അവിടെ സ്ഥിപവും ധാതു നിർദ്ദേശം എന്നുള്ള നിയമം അനുസരിച്ച് ഇക്ക് ചേർത്ത് ധാതുവിനെ നിർദ്ദേശിച്ചിരിക്കുന്നു. ദൃശ്യധാതു ഭൂധാതുവിനെ ഭവതി എന്ന് നിർദ്ദേശിക്കുക സൂത്രങ്ങളിലും വൃത്തിയിലുമല്ല. അതുപോലെ ദൃശ്യധാതുവിനെ ദൃശി എന്ന് നിർദ്ദേശിക്കാനുള്ള നിയമമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു ദൃശ്യ ദൃശ്യന് കഞ്ഞു വരും. ദൃശി ഏത് ധാതുവിനും അങ്ങനെ ഇകാരം ചേർത്തും തീ ചേർത്തും പ്രയോഗിക്കുക. രണ്ടിടത്തും ഉദ്ദേശിക്കുന്നത് ദൃശ്യധാതുവിനാണ്. ദൃശ്യൊരു പ്രേക്ഷണ എന്ന് പറയുന്ന ധാതുവാണ്. അതിൽ ഇത്തെല്ലാം പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്ന ദൃശ്യം, അതിന് ദൃശ്യം എന്ന് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ ദൃശ്യം എന്ന് നിർദ്ദേശിക്കാം. വരുന്നത് അദർശനെ നാശമൊന്നും മറ്റും വരുന്ന ശബ്ദം ഉണ്ടാകുന്നു നശിദ്ധാതു. അത് കിബന്ധമാണ്, കിപ്പ് വരും, നശന്നിരിക്കും. നശി കിപ്പ് വന്നു, കിപ്പിന് സർവാപാര ലോകം വന്നു, പ്രാദേശികം വന്ന് സു വന്നു, സു ലഭിച്ചു കഴിയുമ്പോൾ നശേർ വാ നശേഹേ കവർഗു അന്താദേശോ വാപദാന്തേ. ഇവിടെ അങ്ങനെ നശധാതുവിനെ നശിയെന്ന് നിർദ്ദേശിച്ചു. നശിയുടെ പഞ്ചമിയിലും ഷഷ്ടിയിലും നശേഹി എന്ന് വരാം, ഹരേഹി എന്ന് വരുമ്പോൾ. അപ്പൊ നശിന് കവർഗം അന്താദേശമായി വരും, എന്നുവെച്ചാൽ കുത്തും വരും. വാ പദാന്തേ പദാന്തത്തിനും കാരണം ഇത് സ്പൃശോ അനുദുഖയക്കിൻ അവിടെയൊക്കെ നേരിട്ട് അങ്ങനെ സ്ഥലങ്ങളിൽ അക്കിന്നു വിധിച്ചിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കിബന്ധമായതുകൊണ്ട് നേരിട്ട് കുത്വം വിധിച്ചിരിക്കുകയാണ്. കിന്നാണെങ്കിൽ എന്തൊരു കിൻപ്രത്യേകിച്ച് കുപ്രകാരം കുത്വം വരും. ഇത് കിബന്ധമായതുകൊണ്ട് കവർഗത്തെ വിധിച്ച് വികല്പമായിട്ട് കിൻപ്രത്യേകിച്ച് കു വരത്തില്ലല്ലോ. അപ്പൊ നശിന് കവർഗം വരുമ്പോ അത് ശകാരമായതുകൊണ്ട് ആദ്യ സൂത്രം വരും. ബൃശബൃശ എന്ന് പറഞ്ഞാൽ തീരെയില്ല, അത് മൊത്തം പറയണം. പ്രകാരം ഷത്വം വരും. ഷത്വം വന്നു കഴിഞ്ഞാൽ ഏത് വരും? ഡാ വരും. അപ്പോ നശെന്ന് പറയുന്നത് നഷെന്നായി, പിന്നെ നഡ്. നഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? കാണാൻ വരുന്നു നശേർ വാപ്രകാരം കുത്തും വരും. അപ്പൊ എന്താവും? നാഗ്. പിന്നെ എന്തുവരും? വാവസാനം വരുന്നു നഖ്. രണ്ട് രൂപം വരും. ഇപ്പൊ ഷത്തും ജസ്തും കുത്തും ചെർത്തും അങ്ങനെ രണ്ട് രൂപം വരുമ്പോൾ നഖ് നഖ്. ഇനി ഷത്വം വന്നു, ജസ്തുവും വന്നു, കുത്തും വരാത്ത പക്ഷം. എന്തായാലും ഷത്വം വരും, ജസ്തുവും വരും. കുത്തും വന്നിനെങ്കിൽ എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും രൂപം കുത്തും വന്നിനെങ്കിൽ? നട്ട്. അവസാന ചെറുത്തും വരുമ്പോ നട്ട്. അങ്ങനെ രണ്ട്. അപ്പൊ നാല് രൂപം. നശാണ് കിബന്ധമായ രൂപം പ്രാതിപതികം. നശ ഓ നശോ നശഹ നശം നശോ നശഹ നശ. അടുത്ത് കുത്തും വരുന്ന പക്ഷത്തിൽ നഗ്ഭ്യാം, കുത്തും വരാത്ത പക്ഷത്തിൽ നഡ്ഭ്യാം. നഗ്ഭി നഡ്ഭി നശേ നഡ്ഭ്യാം നഗ്ഭ്യാം നഡ്ഭ്യാം നഗ്ഭ്യ നഡ്ഭ്യ നശഹ അവിടെ ആദ്യം കുത്തും വരുന്ന പക്ഷത്തില് നാഗ് സൂന്നിരിക്കുന്നിടത്ത് എന്തോരും കരിച വരുമ്പോ എന്തായി? ആദ്യം ഷത്വം വരും, അതേ കരിച വരും. ആദ്യം ഏത് വരും? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് കൊണ്ടാണ് ഇവിടെ ഷത്വം വരുന്നത്. ആ ആദേശപ്പെടുത്തി വരും, കരിച വരും ആദ്യം. എന്തുകൊണ്ട്? പൂർവോത്രാസിദ്ധം. ഷത്വം വന്ന് ചെറുത്തവും വരുമ്പം നക്ഷു. ഇനി കുത്തവും വരാത്ത പക്ഷത്തിൽ ഷത്വം വന്നു, ജസ്തുവും വന്നു, നടുസൂന്നിരിക്കുമ്പോ സൂത്രം വരും. ഡഹസിദ്ധട്ട് വന്ന് ചർത്തവും വരുമ്പോ നാട്ട് രണ്ടിടത്തും ചർത്തവും വരും. ഡകാരത്തിന് ചേർത്തും വന്ന ട, പരത്തില് ധുട്ടിന് ചേർത്തും വന്ന ട നട്ട്. അത് വരാത്ത പക്ഷത്തിൽ സൂന്നിരിക്കുന്നിടത്ത് ചർത്തവും വന്നിട്ട് നട്ട്. ഷത്വം എന്തുകൊണ്ട് വരുന്നില്ല? എൻകുഭ്യാം പരസ്യം ഇല്ലാത്തതുകൊണ്ട്. അടുത്ത് ഘൃതസ്പൃക്കാണ്. ഘൃതം സ്പൃശതി, ഘൃതത്തെ സ്പർശിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. സ്പൃശോ അനുതകേ കിൻ, അനുതകേ സുപി ഉപപദേ സ്പൃശേഹേ കിൻ. അങ്ങനെയാണ് സ്പൃശിനെ സ്പൃശി എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അനുദകം എന്ന് പറഞ്ഞാൽ ഉദക ഭിന്നമായ ശബ്ദം. നിങ്ങളുടെ ശബ്ദം സ്വപ്പ് ഉപപദേ ഉപപദമായിരിക്കുമ്പോൾ, കാരണം ഉദകം ഉപപദമായിട്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ കർമ്മണ്യ എണ്ണം എന്ന് പറഞ്ഞൊരു സൂത്രം വരും. അത് തന്നെ നമ്മൾ കൃദന്തത്തിൽ പഠിക്കും. ഇതെല്ലാം കൃദന്തത്തിലെ സൂത്രങ്ങളാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സുബന്ധമാണ്. പക്ഷെ അങ്ങനെ പൂർണ്ണമായും ഒരു മാത്രമായ സൂത്രങ്ങളെ തിരിക്കാനും പ്രയാസമാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കൃദന്തമായി കഴിഞ്ഞാലേ പിന്നെ സുപ്പ് വന്ന് സുബന്ധമാണ്. അതുകൊണ്ട് വിശേഷമായി വരുന്ന ചില സുബന്ധങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അതിനോട് ബന്ധപ്പെട്ട കൃദന്ത സൂത്രങ്ങളെയും ഇവിടെ കൊണ്ടുവന്നു. അണിർത്തക് ദൃക് തുടങ്ങിയുള്ള സൂത്രങ്ങളെല്ലാം വരുന്നതാണ്. ഇപ്പൊ ഉദക ഭിന്നമായ സുബന്ധം, ഉദക ശബ്ദം എന്ന് വെച്ചാൽ ഉദക സ്പൃശ് എന്നിരിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാതെയുള്ള ഒരു സുബന്ധം ഉപപദമിരിക്കുമ്പോൾ, പൂർവത്തിലിരിക്കുമ്പോൾ തത്ര ഉപപദം സപ്തമീഷ്ടം എല്ലാം പഠിക്കുന്നതാണ്. അതൊന്നും ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഉപപദം? ഇപ്പം എന്താണോ നമ്മൾ കാണുന്നത് അതുപോലെ മനസ്സിലാക്കുക. ഇപ്പം ഉദക ശബ്ദം ഉപപദമായിരിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാതെയുള്ള സുബന്ധങ്ങൾ ഉപപദമായിരിക്കുമ്പോൾ സ്പൃശ് ധാതുവിൽ നിന്ന് കിൻ വരുന്നു. ഇവിടെ ഉദക ഭിന്നമായ ശബ്ദം ഏതാണ് ഇരിക്കുന്നത്? ഘൃത സ്പൃശ്. അവിടെ സമാസവും മറ്റുമൊക്കെ വരും. ഘൃതസ്പൃശ് എന്നിരിക്കുമ്പോൾ സു വന്നു പോയി, സ്പൃശ് ആയതുകൊണ്ട് ഏത് സൂത്രം വരും? ഷത്തും വരും, പിന്നെ ജസ്തും വന്നു, പിന്നെ കുത്തും. ഇപ്പോൾ ഷത്തും ജസ്തും കുത്തും ചർത്തും ഈ ക്രമത്തിൽ ഓർത്തിരിക്കുന്നു. പൂർവത്രാസിദ്ധം കൊണ്ടാണ് ഷത്തും ജസ്തും കുത്തും ചർത്തും. അപ്പോൾ ഘൃതസ്പൃക് ഘൃതസ്പൃഗ് രണ്ട് രൂപം. ഉദക ശബ്ദം വരുന്ന ഉദക സ്പർശ എന്ന രൂപം മാറി വരും. അത് സൂത്രം അണ്ണ് വന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു ഘൃതസ്പൃക് ഘൃതസ്പൃക് ഘൃതസ്പൃശവും ഘൃതസ്പൃശ ഘൃതസ്പൃശം ഘൃതസ്പൃശ ഘൃതസ്പൃശൃതസ്പൃഭ്യാം ഘൃതസ്പൃഗ്ഭി അടുത്ത ദൃക് നി ദൃഷ പ്രാഗൽഭി എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് കിൻവിധിക്കുന്ന സൂത്രം മുമ്പ് പഠിച്ചതാണ്. അവിടുത്തെ ദൃക് അവിടെ അവിടെ കിന്നന്തം നിവാദനം ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ വൃത്തി എന്താണോ വൃത്തി വൃത്തി മറിച്ചു നോക്കാൻ അറിയത്തില്ല. മൊത്തം പറയുന്നു. അപ്പൊ അവിടെ നിപാതനം ചെയ്തിരിക്കുകയാണ്. ദൃക് ദൃഷാണ് ധാതു, അത്രയവിടെ നിപാതനം ചെയ്തു. അവിടെ കിൻ പ്രത്യാന്തമാണല്ലോ. ദൃഷ് ഷകാരാന്തമാണ്. ഇതുവരെ നമ്മൾ ശകാരാന്തമാണ്. ഇപ്പൊ ശ പോയി ഷ വന്നു, ശ ഷ സ അവസാനം എത്തി. ശ കഴിഞ്ഞാൽ പിന്നെ ഷ, പിന്നെ ഇനിയുള്ളത് ഏതാണ്? സ ആദ്യം കഴിഞ്ഞു. ഏത്? അപ്പൊ ഇവിടെ ഷ വന്നു. പിന്നെ വൃഷഭ്രശ വരൂ. പിൻപ്രത്യേകിച്ച് കൂവാണ് വരുന്നത്. അതവിടെ ക് അന്തിമായിട്ട് നിവാദനം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ എന്ന് പറയാൻ വേണ്ടി കിൻപ്രത്യേകിച്ച് കൂ പ്രകാരം കുത്തവും വന്നു. ജസ്തു ചേർത്തും വന്നാൽ ദദൃക് ദദൃക് ദദൃശവും അടുത്ത് രത്ന മുട്ട് രത്ന മുഷസ്തേ എന്ന് പറയുന്ന ധാതുവാണ്, കിബന്ധമാണ്. രത്നം മുഷ്ണാദി, രത്നത്തെ മോഷ്ടിക്കുന്നവനാണ് രത്നമുട്ട്. രത്നമേ മോഷ്ടിക്കൂ, അതിൽ കുറഞ്ഞൊന്നും മോഷ്ടിക്കത്തില്ല. രത്നമുട്ട് രത്നമുഷ് ഷകാരാന്തമാണ്, കൃതന്തമാണ്. സു വന്നു കഴിഞ്ഞാൽ എന്തുവരും? കിൻപർത്തിയാന്തമല്ല. പിന്നെന്തുവരും? സു ലോപിച്ചു. പിന്നെ ജലാഞ്ചസ് വന്നേ. എന്തുവരും? ഖരിജ വന്നിട്ട് രത്നമുട്ട്. അവസാനം വന്നിട്ട് രത്നമുട്ട് രത്നമുട്ട് രത്ന മുഷവും ഷകാരാന്തമാണ്. ജസ്തു ചേർത്തും വരുന്നു. രത്നമുട്ട് രത്നമുട്ട് രത്നമുഷവും രത്നമുഷഹ രത്നമുഷം രത്നമുഷവും രത്നമുഷഹ രത്നമുഷ രത്ന മുഡ്ഭ്യാം ജസ്തും വന്നു. രത്നമുഡ്ഭി രത്നമുഷേ രത്നഭ്യാം രത്നമുഭ്യ രത്നമുഷ രത്നമുഭ്യ ഷാം രത്നമുഷി രത്നമുഷോ രത്ന രത്നമുഡ് സൂന്നിരിക്കുന്ന രത്നം എന്തോരം നൊട്ടു വന്നു, ചർത്തും വന്നു, ചർത്തും വന്നു. രത്നമുട്ടു സു വരാത്ത വർഷത്തിൽ രത്നമുഡ് സു രത്നമുട്ട് സു. അത് അങ്ങനെ കൊടുക്കാത്തതെന്ന് വെച്ചാൽ അങ്ങനെയെല്ലാം രൂപം പ്രചാരത്തിലുണ്ടെങ്കിൽ കൊടുക്കും. രത്നമുഷ് എന്ന് പറയുന്ന ഒരു ധാ ശബ്ദരൂപം എവിടെയോ പ്രസിദ്ധമാണ്, ഉണ്ടത് കൊടുക്കും. മുഷു എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. മുഡെന്ന് വരുന്നു, കിപ്പ് ആക്കിയാൽ മതി. ഇത് തന്നെ ആയിരിക്കും. മാറണമെങ്കിൽ എന്ത് വേണം? വേറെ സൂത്രം വേണ്ടേ? വേറെ സൂത്രമുണ്ടോ? ഇതല്ലോ. അടുത്ത് ഷഡ് ശബ്ദം. ഷഷ് എന്ന് പറയുന്നതും രൂഢമാണ്, ഷഡ് രൂഢമാണ്. അതുകൊണ്ട് തുടങ്ങുന്ന ഷഷിൽ നിന്നും ഈ ശബ്ദങ്ങളെല്ലാം ഉണാദീന്ന് മറ്റു ശ്രദ്ധിക്കും. എല്ലാ രൂഢ ശബ്ദങ്ങളാണ്. അതുകൊണ്ട് ഷഷിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഷഷ് ഷഷിന് ഷട്സഞ്ജ വരും. ഏതാ സൂത്രം? ഷണാന്ത ഷട്. എന്താണ് വൃത്തി? ഷാന്ത നാന്താശ ഷട് സംഖ്യ ഷട്സഞ്ജ സിഹു. ഇപ്പൊ ശാന്തമായതുകൊണ്ട് ഇതിന് ഷട്ട് എന്ന് സംജ്ഞയുണ്ട്. ഷഡ് സഞ്ജയുണ്ട്. ഷഡ് സഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്. കതി ശബ്ദം പഠിച്ചപ്പോ എന്താണ്? അതല്ല, അതുണ്ട്. അങ്ങനെ അതേ തന്നെ. അവിടെ എന്താ പറഞ്ഞത്? ആ കാര്യം തന്നെ. അവിടെ എന്തു പറഞ്ഞു? അവിടെ എങ്ങനെയാ പറഞ്ഞത്? അവിടെ പറഞ്ഞു അതിനുവേണ്ടി ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. യുഷ്മദസ്മത് ഷഡ്സഞ്ജകാഹ ത്രിഷു ലിംഗേഷു സ്വരൂപഹ. അങ്ങനെ അവിടെ പറഞ്ഞിരുന്നു. യുഷ്മദസ്മത് ശബ്ദങ്ങൾ, ഷഡ്സഞ്ജയുള്ള ശബ്ദങ്ങൾക്കെല്ലാം മൂന്ന് ലിംഗങ്ങളിലും രൂപമാറ്റം ഇല്ല. എന്നുവെച്ചാൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നംസലിംഗം, അവിടെയെല്ലാം കതി ശബ്ദം പോലെ, കതി കതി കതി ബി കതിഭ്യ. അങ്ങനെ അപ്പോ ഇതിന് ഷഡ്സഞ്ജകളുണ്ട്. എന്താ പറയുക? ഷഡ്ഭ്യോ ലുക്ക് വരും. ജസിനും ശസിനും ലുക്ക് വരുമ്പോൾ ഷഷ് തരത്തിലിരിക്കുന്ന ജസിനും ശസിനും ലുക്ക് വന്നു. ഷഷിന് എന്ത് സംഭവിക്കും? എന്താ വരുന്ന? എന്താ വരുന്ന? ജസ്തുവം വന്നു. ഷഡ് ചർത്തവും വന്നിട്ട് ഷട്ട്, ഷഡ് ഷട്ട്. ഷഷാണ്, ജസ്തുവം വന്നിട്ടാണ് എന്ത് വരുന്നത്? ഷഡ് എന്ന് വരും. ഷഡ് അതുപോലെ തന്നെ അടുത്ത് ഷഷ് ബിസ്. ജസ്തുവം വന്ന് എന്തായി? ഷഡ് ബിഹി പിന്നെ ഷഷ് ആമെന്നിരിക്കുമ്പോ ആദ്യ സൂത്രം വരും. ഷഡ് ചതുർഭ്യസ്ഥ എന്തുവരും? നും നൂട്ട് വരും. വൃത്തി എന്താണ്? ഏഭ്യാമോ നുട്ടാകുന്നു. സ്യാ നുട്ട് വരുമ്പോ സൂത്രം വരും. നുട്ട് വരുമ്പോ സൂത്രം വരും. നുട്ട് വിധിക്കുമ്പം അതിനോടനുബന്ധിച്ച സൂത്രം വരും. അതാണ് വരുന്നത്. നുട്ടിനോട് ചേർന്ന് വരുന്ന സൂത്രമാണ് ആദ്യന്തോ ടകിതു. എന്താണ് എന്റെ വൃത്തി? ടിക്കിതു യസ് ഉക്തോ തസ്യ ആദ്യ അന്ത അവയവോ സ്ഥ. ആദ്യ അവയവമായിട്ട് വരും. അപ്പോ ന ആം. അപ്പൊ ഷഷ് നാം നിരിക്കുമ്പോ ഇവിടെ ഇപ്പൊ വിശേഷിച്ചൊരു സൂത്രം വരും. അന്നേ തിരു സൂത്രമാണ് അല്ല, അതൊക്കെ വരുന്നതിനൊന്നും ഒരു സൂത്രം വരണം. അതുമല്ല, അതുമല്ല, അതുമല്ല. ഷഷ് നാം നിരിക്കും ഇവിടെ അത്യാവശ്യമായൊരു സൂത്രം വന്നേ തീരും. ഏത്? ഇതുവരെ ആ സൂത്രം പ്രവർത്തിച്ചില്ല. നുട്ട് വന്നാൽ ആദ്യം ആ സൂത്രം പ്രവർത്തിക്കും, നാമെന്ന് വന്നു കഴിഞ്ഞോ. എന്നാലേ ഇനി ബാക്കി സൂത്രങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. ഏതാണ് ഓർമ്മയുണ്ടോ? ഏത്? അതൊക്കെ വരുന്നതിന് മുമ്പ്. ആ എന്നാ അത് തന്നെ. ഇപ്പൊ ഒരാൾ പറഞ്ഞാ പദാന്ത തോരണം. അപ്പൊ ഈ സൂത്രം പ്രവർത്തിക്കുന്നതിന് സൂത്രം വേണം. ആ ഇപ്പൊ ഒരാൾ പറഞ്ഞു ജസ്തം വരുന്നു. ജസ്തം വരുന്നതിന് സൂത്രം വേണം. അതിനെ സൂത്രം വേണം. എന്താണ് എന്റെ വൃത്തി? ജലാഞ്ജസ്. എങ്ങനെ? പദാന്തേ ജലാഞ്ജസ്. അതിനെ സൂത്രം വേണം. പദസഞ്ജയ്ക്ക് സൂത്രം വേണം. സ്വാതിശ്വാസ്രവണം. അതില് അത് വന്നേ ബാക്കി എല്ലാത്തിനും വരാൻ പറ്റും. എന്താണ് എന്റെ വൃത്തി? അശ്രമനാമസ്ഥാനേഷു പൂർവം പദസഞ്ജ്ഞാ. പദസഞ്ജ വരും ഷഷ് നാം. പിന്നെ ബാക്കി സൂത്രങ്ങളെല്ലാം പറയും. നിങ്ങളീ പറഞ്ഞ സൂത്രങ്ങളെല്ലാം വരാം. പൂർവത്തിന് എന്ത് വരാം? ജസ്തും വരാം. പിന്നെ ഏത് വരാം? അത് വരാം. പിന്നെ ഏത് വരാം? ആ പിന്നെ ഏത് വരാം? പിന്നെ ഏത് വരാം? ഷ്ടുത്വം വരത്തില്ല ഇവിടെ. ഷ്ടുത്വം ഷ്ടുത്വം വന്നാൽ എന്തിനെന്ത് വരും? നകാരത്തിന് നകാരം വരാം. ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ എന്നാ പദാന്താട്ടോ ഒരു അനാം നിഷേധിക്കില്ല. എന്തുകൊണ്ട്? അനാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിഷേധിക്കത്തില്ല. അപ്പൊ ഷ്ടുത്വം വരാം. പിന്നെ പ്രത്യേക ഭാഷയ നിത്യം പ്രകാരം പൂർവത്തിന് അനുനാസികമായ ടവർഗത്തിലെ നകാരം വരാം. ഷാഷുനാം ഷാഡ് നാം ഷാഡ് നാം ഷണ്ണാം. എല്ലാം വരുന്നു. അപ്പോൾ നൊട്ട് വന്നാൽ പദസഞ്ജ വരും. പദസഞ്ജ വന്നു കഴിഞ്ഞാൽ അവിടെ ജസ്തു വരാം. ജസ്തു വന്നു കഴിഞ്ഞാൽ പരത്തില് ഷ്ടുത്വം വരാം. ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ പൂർവത്തിന് നത്വം വരും. പരസവർണം ഷണ്ണാം. അടുത്ത് ഷാഷ് സൂന്നിരിക്കുന്നു. ജസ്തു വന്നപ്പോ ഷാഡ് സൂന്നിരിക്കുമ്പോ സൂത്രം വരും. ദുട്ട് വന്ന് ചത്തും വന്നു കഴിഞ്ഞാൽ ഷാട്ട് സു. അത് വരാത്ത പക്ഷത്തിൽ ഷട്ട് സു ഷഡ് തസു ഷട്ട് സു. ഇപ്പൊ ഷണ്ണാന്ന് വരുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ജസ്തും വന്നു. പിന്നെ ഷ്ടുത്വം വന്നു. പരസവർണം വന്നു. ഷണ്ണാം സന്ധി പ്രകടനത്തെ നമ്മളത് പഠിച്ചു. ഏത് സൂത്രത്തിലാണ്? അനാമിരിക്കും. എന്താണ് ബാക്കി? ഷണ്ണാം ഷണ്ണവതി ഷണ്ണഗരിഹ. അടുത്തു വരുന്നത് പീപാഠിഷ് ശബ്ദമാണ്. പീപാഠിഷ് പീപാഠിഷ പഠിതും ഇച്ഛ പീപാഠീഹി പഠിക്കുന്നതിന് ഇച്ഛിക്കുന്നവൻ. പീപാഠിഷത്തെ പഠിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ പീപാഠിഷ പീപാഠിഷ് പിപഠിഷ എന്ന് പറയുന്നത് പിപഠിഷ എന്ന് പറയുന്നത് ധാതുവാണ്. സൻ പ്രത്യാന്തമാണ്. ചികേഷ മീമാംസ പിപഠിഷ ഇങ്ങനെയെല്ലാം വരുന്നതെല്ലാം സന്നന്ധങ്ങളാണ്. സനാദ്യന്ത ധാതഭ ഇതിനൊക്കെ ധാതുസഞ്ജയുണ്ട്. ധാതുഹോ എന്നുള്ള സൂത്രപ്രകാരം ധാതുസഞ്ജ വിധിക്കുന്ന കൂടാതെ സനാദ്യന്ത സൻ ഗജ് കമി ഗംഗ്ഷോധാചാരിപ്നിങ് യങ്ങു തഥാ യഥാ ഈയങ് നിഞ്ചേതി ദ്വാദശാമി സനാദേഹ എന്ന് നമ്മൾ പഠിക്കും. ഇതൊക്കെ സനാദികളാണ്. ഈ സന്നന്ധങ്ങൾക്കെല്ലാം എന്തുണ്ട്? ധാതുസഞ്ജയുണ്ട്. ഇപ്പൊ ധാതുസഞ്ജ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ധാതുവിൽ നിന്ന് കിപ്പ് വരാം, കിപ്പ് പ്രത്യയം വരാം. കിപ്പ് പ്രത്യയം വന്നു കഴിഞ്ഞാൽ കൃതന്തമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിന് പ്രാതിസഞ്ജ ഒരു സ്വാദുത്പത്തി വരാം. ഇപ്പൊ ധാതുവിൽ നിന്ന് കൃത്ത് വന്നു കഴിഞ്ഞാൽ കൃതന്തമായി, കൃതന്തമായി കഴിഞ്ഞാൽ അതിന് പ്രാതിസഞ്ജ വന്നാൽ സു വരും, സുബന്ധമാവും. ഈ സുബന്ധങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്നാണ്. സുബന്ധങ്ങളിൽ ആദ്യം കൃത്ത് വരും, പിന്നെ അതിൽ നിന്ന് തദ്ധിതം വരാം, കൃതന്തങ്ങളിൽ നിന്ന് തദ്ധിതം വരാം, കൃതന്തങ്ങളിൽ പിന്നെ സമാസം ഉണ്ടാകാം. അങ്ങനെ പലതും ഇതെല്ലാം പിന്നെ സുബന്ധങ്ങളാവും. ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണോ? ധാതു. അതുകൊണ്ടാണ് അതിന് റൂട്ട് എന്ന് പറയുന്നത്, വേരാണ്. ധാതു നിന്ന് കൃതന്തം വരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ കൃതന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ധാതുവല്ല, കൃതന്തമായി. തദ്ധിതം വന്നു കഴിഞ്ഞാൽ പിന്നെ ധാതുവല്ല, തദ്ധിതാന്തമായി. പക്ഷെ ചിലയിടത്ത് വീണ്ടും ധാതുസഞ്ജ വിധിക്കും. ഒരു പ്രത്യയം വന്നിട്ട് വീണ്ടും ധാതുസഞ്ജ വിധിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് തിങ്ങന്ത രൂപങ്ങൾ വരാൻ വേണ്ടി. എന്നുവെച്ചാൽ ഇപ്പൊ പഠുതാതു തിങ്ങന്തം വന്നാൽ പഠതി എന്ന് വരും. പഠുതാതു എന്ന് സന്ന് പ്രത്യയം വിരിച്ച് പിപഠിഷ ചികീർഷ ഇവിടെയൊക്കെ വീണ്ടും തിങ്ങന്തം വരണം. അതിനു വേണ്ടിയിട്ട് വീണ്ടും അതിന് ധാതുസഞ്ജ വിധിക്കും. വീണ്ടും ചികീർഷത്തെ പിപഠിഷത്തെ മീമാംസത്തെ ഇങ്ങനെയൊക്കെ രൂപങ്ങൾ പോകും. പിപഠിഷത്തി അപ്പോൾ ഇവിടെ അതുകൊണ്ട് പട്ട് ധാതുവിൽ നിന്ന് സൺ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ധാതുവാകും. ധാതുവായി കഴിഞ്ഞാൽ ഒന്ന് ധാതുവായി കഴിഞ്ഞാൽ അതിൽ നിന്ന് തിങ്ങന്തം വരാം, പിന്നെ ധാതുവായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കൃതന്തവും വരാം, കൃത് പ്രത്യയങ്ങൾ വരാം, കൃതന്തമാവും. കൃത് വരും, അപ്പോൾ കൃതന്തമാവും. തിങ്ങ് വരും, തിങ്ങന്തമാവും. ആ കൃതം കൃത്ത് വന്ന് കൃതന്തമാകുന്നതിനാണ് നമ്മൾ ഈ കിന്ന് പ്രത്യയങ്ങളെല്ലാം പഠിച്ചത്. ഋശു അനുദഗ് കിൻ അതൊക്കെ അതിനുവേണ്ടി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും മനസ്സിലാവും. ബാക്കിയെല്ലാം ഇനി വരുന്ന ഭാഗങ്ങളാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് പിപടീഹി എന്ന് പറയുന്ന ശബ്ദം പഠിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത്രയും നിന്ന് തുടങ്ങുക. പിപഠിഷ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രാതിപദികം. ഇത്രയും നമ്മൾ മനസ്സിലാക്കും. പിപഠിഷ് അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ആവശ്യമില്ല. പിപഠിഷ് പ്രാതിപദികം, അതിൽ നിന്ന് കിപ്പ് വരും. കിപ്പിന് സർവാപഹാര ലോകം. പിപഠിഷ് സു, പിപഠിഷ് സു, സൂനെന്ത് സംഭവിക്കും? ലോകം എങ്ങനെ? ഓ പിപഠിഷ് എന്നായി, സുബന്ധമായി, പദാന്തമായി. അപ്പൊ ഇവിടെ വരുന്നു ഋത്വം പ്രതി ഷത്വസ്യ അസിദ്ധത്വ സജുഷോ രുചി ഋത്വം. അതായത് പിപഠിഷ് എന്ന് പറയുന്നത് സൻ പ്രത്യയത്തിലെ സകാരമാണ് പിപഠിഷ്. അതിന് ആദേശ പ്രത്യയപ്രകാരം എന്തോരും ഷത്വം വരും, ശരിക്കും പ്രത്യേക എന്ന് പറയുന്നത് സൻ ആണ്, സൻ ഇച്ഛാർത്ഥത്തിൽ പിബട്ടിഷ് പിപഠിച്ച് എന്നിരുന്നപ്പോ ഇകാരത്തിന്റെ പരത്തിലിരുന്ന സകാരത്തിന് ഷകാരം വന്ന ഏതാണ് സൂത്രം? എന്താണ് എന്റെ വൃത്തി? പ്രത്യവേശ്യൂർധന്യാദേശ്യ മൂർധന്യം വരുന്നു. അങ്ങനെ സകാരത്തിന് ഷകാരം വന്നതാണ്. ഇവിടെ ഇപ്പോ പ്രാതിസഞ്ജൊന്ന് സൂ ഒന്ന് സൂ ലോപിച്ചു. ഇനിയിവിടെ ക്വസ്റ്റ്യൻ, ഇവിടെ സസജുഷു രൂ പ്രകാര രൂപരൂമെന്നാണ്. രൂ വരണമെങ്കിൽ സകാരാന്തമായിരിക്കണം, പക്ഷെ ഇവിടെ ഷകാരാന്തമാണ്. ആദേശപ്രത്യപ്രകാരം ഷകാരം വന്നു. സസജുഷു പ്രവർത്തിക്കണമെങ്കിൽ സകാരാന്തവും. അതിനാണ് ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഇത് ഷകാരാന്തമാണെങ്കിലും ഇവിടെ സകാരത്തിന് രുത്വം വരും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? പൂർവോത്തരാസിത്വം. സകാരത്തിന് വന്ന ഷത്വം അസിദ്ധമാണ് ആരുടെ ദൃഷ്ടിയിൽ? സസിക്ഷു. എന്തുകൊണ്ട്? പൂർവസൂത്രം. പൂർവം പ്രതി പരശാസ്ത്രം, പരശാസ്ത്രമാണ് ആദേശ പ്രത്യേകം. പൂർവസൂത്രമാണ് സസജുഷു. ഏത് പ്രവർത്തിക്കും? കാരണം അവിടെ കാണുന്നത് സകാരമാണ്. അപ്പോ ഒരുത്വം വന്നു. അപ്പൊ എന്തായി? പി പാഠിഷ് എന്ന് പറയുന്നത് എന്തായി മാറി? പി പാഠി രേഖാന്തമായി. രേഖാന്തമായി ഇവിടെ സൂത്രം വരണം, കരവസന വിശ്വനീയ. പക്ഷെ ഇവിടെ മറ്റു സൂത്രം വരുന്നു, റോരുപഥായ ദീർഘ ഇകഹ. ഋണം രേഭവും മകാരവും, അതാണ് ഋവോരുപഥായ ദീർഘിക പറയുന്നു. രേഭവാന്തസ്യ വാന്തയോഹോ ധാത്തുഹോ ഉപധായ ഈകോ ദീർഘ പദാന്ത. രേഭാന്തവും വാന്തവുമായ ധാതുവിന്റെ ഉപധയായി വരുന്ന ഇക്കിന് ദീർഘം വരുന്നു പദാന്തത്തിൽ. രേഭാന്തം അല്ലെങ്കിൽ വാന്തമായി. ഇവിടെ പീപ്പ ഡിരിക്കുമ്പോൾ രേഭാന്തമാണോ വാന്തമാണോ? രേഭാന്തമായ ധാതു. ഇവിടെ പീപ്പ ഡീരെന്ന് പറയുന്നത് ധാതുവാണ്. എങ്ങനെ? സനന്തമായോണ്ടാണോ ധാതു? എങ്ങനെ? ക്ഷിബന്ധമായതുകൊണ്ട് അത് ധാതുവാണ്. പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ പഠിച്ചത്? എങ്ങനെ പഠിച്ചു? ക്ഷിബന്ധമായ വിബന്ധ വിജന്ത വിടന്ത ധാതുത്വന്ന ജഹതി. അപ്പോ ധാതുത്വം പോകത്തില്ല ക്ഷിബന്ധമായതുകൊണ്ട്. സനാദ്യന്ത ധാതുത്വം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെന്ത് ചെയ്തു? കിപ്പ് വന്നു. കിപ്പ് വന്നപ്പോ അതെന്തായി മാറി? അത് കിബന്ധമായി. കിബന്ധമായി കഴിഞ്ഞപ്പോ അത് കൃദന്തമായി. കൃദന്തമായി കഴിഞ്ഞപ്പോ എന്തായി? ധാതുവായി. ഈ ധാതുവിന് പ്രാതിസഞ്ജ വരുമോ? വരുമോ? എന്റെ ചോദ്യത്തിന് ഉത്തരമല്ല ചോദ്യം, ധാതുവിന് പ്രാതിസഞ്ജ ഉണ്ടോന്നാണ്. എന്തുകൊണ്ട്? അർത്ഥവത് അധാതു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവിടെ ധാതുവാണെങ്കിലും പ്രാതിസഞ്ജയുണ്ട്. എന്തുകൊണ്ട്? കൃദന്തമായോണ്ടാണ്. കിബന്ധത്തിന് ധാതുത്വം പോകുന്നില്ല. കൃദന്തമായോണ്ട് എന്ത് ചെയ്തു? അതിന് പ്രാതിസഞ്ജ വന്നു. പക്ഷേ മുമ്പുണ്ടായിരുന്ന ധാതുത്വം വീണ്ടും ഉപയോഗിക്കാം ഇവിടെ. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. എന്ത് വരുന്നു? രേഭാന്തമായ ധാതുവായി പീപ്പടീര്. അതിന്റെ ഉപധയ്ക്ക് ദീർഘം വരുമെന്നാണ്. ഉപധ ഏതാണ്? വികാരത്തിന് ദീർഘം എന്നെന്തായി മാറും? ഈ ഉപധയ്ക്ക് ഉപധയ്ക്ക് ദീർഘം വിധിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഏ സൂത്രം വന്നു? ദീർഘം വിധിച്ചാൽ ഏ സൂത്രം വരുന്നു? സ്ഥാന അന്തരതമാവും. എന്താണ് എന്റെ വൃത്തി? പ്രസംഗേ സതി സദൃശത്തമാദേശ പിന്നെ ദീർഘം വിധിക്കുമ്പോ വേറെ സൂത്രവും വരും. അച്ചസ്ഥ നമ്മൾ പഠിച്ചിട്ടില്ല, ഒരു സിദ്ധാന്തമില്ല. അപ്പൊ ഇവിടെ ദീർഘം വന്നു, ഈകാരത്തിന് സദൃശത്തമമായ ഈകാരം വന്നു, പീപഠീരി എന്ന് വന്നു. പദാന്തത്തിൽ രൂപം വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. സസജുഷോ രൂപമാണ് വന്നത്. സ്ഥലവസാനിയോർ അല്ല. ഈ പിപടീഷ് എന്നിരുന്നപ്പോ സസജുഷോ ഒരു പ്രകാരം ഋത്വം വന്നാ പോരി. അങ്ങനെ വന്നു, വന്നിട്ട് അതിന് വിസർഗം വന്നു. സുപ്പ് നേരത്തെ തന്നെ പോയി. ഇപ്പൊ പിപഠീഹി പഠിത്തം ഇച്ഛുഹു പഠിക്കാൻ ഇച്ഛിക്കുന്നവൻ പിപഠീഹി. പ്രാതിപദ്യം എന്താണ്? പിപഠിഷ് വന്നിരിക്കുമ്പം പിപഠിഷ പിപഠിഷഹ പിപഠിഷം പിപഠിഷ പിപഠിഷ പിപഠിഷ പിപഠീർഭ്യാം. അവിടെ എന്തുവരും? ഉപതയ്ക്ക് ദീർഘം വരുന്നു, രേഖം വരുന്നു. പിപഠീർഭി പിപഠിഷേ പിപഠീർഭ്യാം പിപഠീർഭ്യ പിപഠിഷ പിപഠീർഭ്യാം പിപഠീർഭ്യ പിപഠിഷ പിപഠിഷോഹോ പിപഠിഷാം പിപഠിഷ പിപഠിഷോഹോ പിപഠിഷ് സൂന്നിരിക്കുന്നു. പിപഠിഷ് സൂന്നിരിക്കുമ്പം ആദ്യം എന്തുവരും? പിപഠിഷ് സൂന്നിരിക്കുമ്പോ ആദ്യം എന്തുവരും? ഉദാതിരുവണോ വരുന്നു? ആദ്യം എന്തുവരും നോക്കുന്നു. പിപഠിഷ് സൂന്നിരിക്കുമ്പോ എന്തുവരും? ഏതാ വരുന്നു? ഋത്വം പ്രതി ഷത്വസ്യ അസിദ്ധത്വ സസജുഷോ രുരിതി ഋത്വം. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പീപഠീര് എന്താവും? പരത്തിൽ സോ. ഇനി അടുത്ത സൂത്രം വരും. എന്താ വരുന്ന? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. റോർവധായ ദീർഘ ഇക്കഹ എന്തുവരും? ഇക്കിന് ദീർഘം വരും. ഇപ്പൊ പിപഠീര് സോ. ഇനി ഏത് സൂത്രം വരും? പിപഠീര് സൂന്നിരിക്കുമ്പോ ആദേശപ്രത്യയോ വരൂ. എന്തുകൊണ്ട്? ഇൻഗുഭ്യാം. പിപഠീര് സൂന്നിരിക്കുമ്പോ ആദേശപ്പെടുത്തിയോ വരാം. പക്ഷെ രേഖത്തിന് വിസർഗം വിധിക്കുന്ന സൂത്രമാണ് ഖരവസാനയോർ വിസർജനീയ പ്രകാരം. എന്തോരും വിസർഗം വരും അവിടെ. ചതുർഷു പഠിച്ചിട്ടുണ്ട? ചതുർഷു എന്ന് പഠിച്ചിട്ടുണ്ട്? അവിടെ എന്തുകൊണ്ടാ രേഖത്തിന് വിസർഗം വരാത്തത്? രോഹോ സുപി എന്താ പറഞ്ഞത്? സുപി രോരേവ വിസർഗ. രൂവിന് മാത്രമേ വിസർഗം വരത്തുള്ളൂ. അപ്പൊ ഇവിടെ വിസർഗം വരുമോ? സുപ്പ് പരമിരിക്കുമ്പോ രൂപിന്റെ രേഖത്തിന് മാത്രമേ വിസർഗം വരൂ. അപ്പൊ ഇവിടെ രൂപിന് വിസർഗം വരൂ എന്നാണ്. വരൂ, ശരി, ഇവിടെ വിസർഗം വരും. വിസർഗത്തിന്റെ പരത്തിൽ സായിരിക്കുമ്പോൾ ഷത്വം വരൂ. എങ്ങനെ? വാശരി ഷത്വം ഇരിക്കണം. വിസർഗത്തിന് വിസർഗത്തെ വിരിക്കുന്നു, വിസർഗം വരാം. ഞാൻ ചോദിക്കുന്ന ഷത്വം വരുമെന്നാണ്. പരത്തിലിരിക്കുന്ന സകാരത്തിന് ഷത്വം വരുമോ വിസർഗം ഇരിക്കുമ്പോ? വരുമെങ്കിൽ ഏത് സൂത്രപ്രകാരം? വരുമോ? വിസർഗത്തിന്റെ പരത്തില് വിസർഗത്തിന്റെ പരത്തിൽ സകാരം ഇരിക്കുമ്പോ ഷകാരം വരുമെന്ന്. പരത്തിലിരിക്കുന്ന ഷണാർഷു എങ്ങനെ വരും? ആ, വന്നു കഴിഞ്ഞാൽ പരത്തിൽ എങ്ങനെ ഷകാരം വരും? എങ്ങനെ വരും? അവിടെ ഏതാഷ്ടു ഏതാസ്തോ? പരത്തിൽ എങ്ങനെ ഷകാരം വരും എന്നാ ചോദിച്ചത്. അതെങ്ങനെ വരും? ആദേശപ്രതി പ്രകാരം വരൂ. എന്തുകൊണ്ട് വരത്തില്ല? ഇൻഗുഭ്യാം. ഇണ്ണോ കവർഗമോ ഉണ്ടോ അവിടെ? പരത്തിൽ ഷത്വം ഇരിക്കുന്നതിന് ഇണ്ണോ കവർഗമോ ഇവിടെ ഉണ്ടോ? അപ്പൊ വരും ആദേശപ്രത്യോ. ഉറപ്പാണോ? ആദേശപ്രത്യ പ്രകാരം ഷത്വം വരില്ല എന്നുള്ള ഉറപ്പാണോ? എന്ത്? എത്ര കണ്ടീഷനായാലും വരുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടോ മൂന്നോ നാലോ വരില്ല. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം എന്താണ്? നും വിസർജനീയ ശർവവായി പി. ഇത് വരണമെങ്കിൽ മറ്റത് വരണ്ടെന്നറിയണ്ടേ? ആദേശപ്രത്യം വരുമെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ അത് വരത്തില്ല എന്നറിയണം. ഏ തൈഹി പ്രത്യേകം വ്യവധാനേപി ഇൻ കുഭ്യാം പരസ്യ സസ്യമൂർധന്യാദേശ. ഏതൈഹി പ്രത്യേകം വ്യവധാനേപി ഇവ ഉണ്ടായതൊക്കെയാണ്. നുമ്മ വിസർജനം എന്ന് പറഞ്ഞാൽ വിസർഗം, ശര് ശാഷാസ. ഇതുകൊണ്ടുള്ള വ്യവധാനങ്ങൾ ഉണ്ടായാലും ഇണ്ണിന്റെയും കവർഗത്തിന്റെയും പരത്തിലിരിക്കുന്ന സകാരത്തിന് ഷകാരം വരും. എന്നുവെച്ചാൽ ഇവിടെ വിസർഗമാണ്. ഇണ്ണിന്റെ പരത്തിലുണ്ട് സകാര, സുക്കുല സകാരം. അതിന് പക്ഷെ ഇവിടെ വ്യവധാനമുണ്ട്. ഏത്? വിസർജനീയം. വിസർഗത്തിന്റെ വ്യവധാനമുണ്ട്. എന്നുവെച്ചാൽ ഈ വിസർഗം സ എന്നിരിക്കുകയാണ്. അപ്പൊ വിസർഗത്തിന്റെ വ്യവധാനം ഉണ്ടെങ്കിലും നേരത്തെ ആദേശപ്രത്യോ പറയുന്നിടത്ത് വ്യവധാനത്തിന്റെ കാര്യം പറഞ്ഞു. അല്ല, അവിടെ പറഞ്ഞു ഗുഭ്യാം പരസ്യ അവതാദേശ പ്രത്യാവേശ്യ സസ്യ മൂർധന്യാദേശ്യ എന്നാ പറഞ്ഞത്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. ഇണ്ണിന്റെയും കവർഗത്തിന്റെയും പരത്തിൽ വ്യവധാനമുണ്ടെങ്കിലും അത് കഴിഞ്ഞ് വരുന്ന സകാരത്തിന് ഷകാരം വരാം. ഇവിടെ വിസർഗത്തിന്റെ വ്യവധാനം ഉണ്ടെങ്കിലും പരത്തിലിരിക്കുന്ന സകാരത്തിന് ഷകാരം വരും. ഇനി എന്തു വരുന്നു? പുറത്തിലിരിക്കുന്ന വിസർഗത്തിന് വാശരി പ്രകാരം സകാരം വരാം. പരത്തിൽ ഷകാരം ഇരുന്ന സൂത്രം വരും. ഷ്ണുനാഷ്ടു വന്നിട്ട് പൂർവ്വത്തിലെ സകാരത്തിന് ഷകാരം വരുമ്പോൾ എന്തോരും ചിക്കേഷു ഇവിടെ ഉണ്ടോ? പിപടീഷു ഉണ്ടോ? ആ, ഇവിടെ രണ്ട് രൂപം കൊടുത്തിട്ടുണ്ട്, പിപടീഷു. ഇനി വാശരി വികല്പമായിട്ടാ വരുന്നത്. അത് വരാത്ത പക്ഷത്തില് പിപടീഹി ഷു. വിസർഗത്തിന് വിസർഗം വരാത്ത പക്ഷത്തിൽ, വിസർഗം വരുന്ന പക്ഷത്തിന് പരത്തിലിരിക്കുന്ന സകാരത്തിന് ഒന്നും വിസർജനീയ നിസർഗമായ വിപ്രകാര ശത്വം വന്നിട്ട് പിന്നെ പൂർവത്തിന് ഷ്ടുത്വം വന്ന് ഷകാരമായി വിപരീഷു. ഇനി വിസർഗത്തിന് സകാരം വരാത്ത പക്ഷത്തിൽ, വരുന്ന പക്ഷത്തിൽ, രണ്ടു പക്ഷത്തിലായാലും ശരി, പരത്തിൽ സകാരത്തിന് ഷത്വം വരും, ഒന്നും വിസർജനീയ നിസർഗ. പൂർവത്തിന് ഷകാരം വരുമ്പോൾ ഷാ എന്ന് പറയുന്ന ശരിപ്പെടും. പൂർവത്തിൽ വിസർഗം ഇരിക്കുമ്പോൾ വിസർഗമായതുകൊണ്ട് ആ വ്യവധാനം ഉണ്ടെങ്കിലും പരത്തിൽ സകാരത്തിന് ഷകാരം വരും. പരത്തിൽ ഷകാരം വന്നാൽ പൂർവത്തിൽ സകാരം ഇരുന്ന അഷ്ടുത്വം വരും. അല്ല വിസർഗമാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ പിപടീഷു പിപടീഷു അങ്ങനെ വരുന്നു. മനസ്സിലായല്ലേ? ഇതുപോലെ തന്നെയാണ് ചികീർഷ, കർത്തമിത്ത ചികീർഷ. ചികീർഷീഹി കർത്തം ഇച്ഛു, ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ. ചികീർഷ ധാതുവിൽ നിന്നും ഇതുപോലെ തന്നെ പ്രക്രിയയല്ല. സനാദ്യന്ത ധാതവ ധാതുസഞ്ജ പരത്തിൽ കിപ്പ് വരുന്നു, സർവാപഹാര ലോപം ചികീർഷ പരത്തിൽ എന്തോരും സൂന്നിരിക്കും. ചികീർസ് എന്നാ പറയുന്നു. ഇവിടെ ചികീർസ്ന്നിരിക്കുമ്പം ചികീർസ് അവിടെ സുലോപിക്കും. സു വന്നാൽ സുലോപിക്കും. പിന്നെ എന്താ വരുന്നത്? ചി കി രസ്. രസ് എന്നിരിക്കുന്ന സൂത്രം വരും രാസസ്യ സംയോഗന്തസ്യ ലോപഹ എന്ന് വരേണ്ടാണ്. പക്ഷെ അവിടെ നിയമം ചെയ്യും എന്താണ്? രാസസ്യ എന്താണ് അതിന്റെ വൃത്തി? രേവ സംയോഗാന്തസ്യ സസ്യവ ലോപോ നാന്യസ്യ പോയി, സകാരം പോയി. ചികീർഷ എന്നാണ് ഇരിക്കുന്നെങ്കിലും രാസസ്യയുടെ ദൃഷ്ടിയിൽ ചികീർസ് എന്നാണ്. എന്തുകൊണ്ട്? ചികീർസ് എന്നിരുന്നു. സുപ്പിന്റെ സു നേരത്തെ ലോപിച്ചു. എങ്ങനെ? ഇത് ചികീർസ് എന്നിരിക്കുകയാണ്. ദേവത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരം സംയോഗാന്തമായിരിക്കുന്നത് കൊണ്ട് സംയോഗാന്ത സുലോപ്രകാരം സകാരം ലോപിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ രാസസ്യ പ്രകാരം സകാരം ലോപിച്ചിട്ട് എന്തുവരും? ചി കീര് എന്നിരിക്കുമ്പോ എന്തുവരും? നിസർഗം വന്നിട്ട് ചികീഷി എന്ന് പറയുന്നു. അതായത് ചികീർഷ സു നിരുന്നു, സു ലോപിച്ചു പോയി, ചികീർഷ നിരുന്നു, രാസസ്യ പ്രകാരം അന്തിമ സകാരം പോയി, ശേഷിക്കുന്ന എന്താണ്? ചികീര് ആണ് അവിടെ. ഇവിടെ പിപഠി എന്നുള്ള തീർവൊരു ബഥായദീർഘപ്രകാരമാണ് എന്ന് വരുന്നത്. ഇവിടെ വന്നത് ഇവിടെ നേരത്തെ തന്നെ ചികീർഷയിൽ ഈർദൈദ്ധാതോ പ്രകാരം എത്തും എന്ന ദീർഘം വന്നാണ്. അത് ഈ പ്രക്രിയയിൽ വരുന്നില്ല, നേരത്തെ വരുന്നതാണ്. ഇവിടെ പ്രാതിപതികം തന്നെ എങ്ങനെയാണ്? ദീർഘത്തോടുകൂടിയാണ് ചികീർഷ. നേരത്തെ പ്രാതിപതികം എങ്ങനെയായിരുന്നു? ഇവിടെ പ്രാതിപതികം ചികീർഷ്. അപ്പൊ ഇവിടെ പിന്നെ ദീർഘം വരുത്തേണ്ട കാര്യമില്ല. ചിഖീഹി ചികീർഷൗ ചികീർഷ ചികീർഷം ചികീർഷ ചികീർഷ ചികീർഷ ചികീർഷ ചികീർഭ്യാം ചികീർഷ് ഭ്യാം വരുന്നു. രാസസ്യ സകാരം ലഭിക്കുന്നു. എന്തായി? ചികീർഭ്യാം വിസർഗം വരുന്നില്ല. എന്തുകൊണ്ടാ? ഹരിപരത്തല്ല, അവസാനമല്ല. ചികീർഭി ചികീർഷേ ചികീർഭ്യാം ചികീർഭ്യ ചികീർഷ ചിക്കീരിക്കുമ്പോ അവിടെ എന്തോരും രാസസി പ്രകാരം പോയി, സകാരം പോയി, പിന്നെ എന്ത് ശേഷിക്കും? ചിക്കീര് സു, ചിക്കീര് സു. ഇവിടെ രേഖത്തിന് ഖരവസാന വിസർജനീയ പ്രകാരം വിസർഗം വരുമോ? വരുമോ? വരുമോ? വരില്ല. എന്തുകൊണ്ട്? സൂന്നിരിക്കുന്ന ഖരല്ലേ, ചിക്കീര് സൂന്നിരിക്കുമ്പോ സു പോയി. എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ടാണ് വരാത്തത്? ചിക്കീർഷു എന്ന രൂപം രേഖത്തിന് വിസർഗം വരില്ല. എന്തുകൊണ്ട് വരുന്നില്ല? പരത്തിൽ ശരമുണ്ട് താൻ, അതിന് ഷത്വം വരും. എങ്ങനെ? ആദേശപ്പെടുത്തിയോ? എന്നാലും പൂർവ്വത്തിലെ രേഖത്തിന് വിസർഗം വരുന്നില്ല. മുമ്പ് പറഞ്ഞതേയുള്ളൂ, 10 മിനിറ്റ് മുമ്പ് പറഞ്ഞതേയുള്ളൂ. പുതിയ കാര്യമില്ല. രോഹോ സുപി എന്താ പറയുന്നത്? രോഹോ സുപി, സുപ്പ് പരത്തിലിരിക്കുമ്പോ രൂവിന് മാത്രമേ എന്ത് വരത്തുള്ളൂ? രൂരേവ വിസർഗ സുപി. ഇവിടെ എന്താണ്? ചിക്കീര് ഹൃദ ഇദ്ധാതുഹോ ഇത്വം വന്ന് രവരം വന്നാണ്. അത് ഋത്വം വന്നതല്ല, നമ്മൾ ഋത്വം ചെയ്തില്ലല്ലോ, ഋത്വത്തിന്റെ അല്ല. അതാണ് രേഖവും ഋത്വവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ രേഖമാണ്, പക്ഷെ ഋത്വം അല്ല. രാവിലെ ഇന്ന് ചോദിച്ച ഓർമ്മയുണ്ട, രേഖവും ഋത്വവും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ എന്താണ്? ഋത്വം ആണോ രേഖമാണോ? രേഖമാണെങ്കിൽ രോസുപി എന്താ പറയുന്നത്? വിസർഗം വരും. അപ്പോ വിസർഗം വരത്തില്ല. ചിക്കീർ സു, ഷത്വം വന്നു ചിക്കീർഷു. ഇവിടെ വേണമെങ്കിൽ ദ്വത്വം വരാം. ചിക്കീര് സു എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രപ്രകാരമാണ്? അങ്ങനെ ഒരു സൂത്രം ഞാൻ പഠിച്ചിട്ടില്ലല്ലേ. പഠിച്ച സൂത്രം പറയും. ഞാൻ പഠിച്ച സൂത്രം അതിന് കുറഞ്ഞ വശം പറയും. അതാണോ ദിത്വം വരുന്ന സൂത്രം? ദിത്വം വരുന്ന സൂത്രം അചോരഹാഭ്യാം ദേ, അചോരഹാഭ്യാം ദേ. എന്താണ് എന്റെ വൃത്തി? അജാഹ്പരാഭ്യാം രേപഹകാരാഭ്യാം പരസ്യ ഇരോ ദേ വാക്ക. ഇവിടെ എന്താണ്? രേപത്തിന്റെ പരത്തിലിരിക്കുന്ന എരിലുണ്ട്. ഏതാണ് എരിര്? ഷഷസരി. രേഖ ഏതാണ്? ചിക്കീർ. അപ്പൊ അതിന് ദിത്വം വരാം, പക്ഷെ ഇവിടെ വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് വരുന്നില്ല? അച്ചുവരഹാഭ്യാം ദേവ് അനുസരിച്ച് ശരോ അച്ചി. ഏതിലാണ് പഠിച്ചത്? ഏത് രൂപം പഠിക്കുമ്പോഴാണ് പഠിച്ചത്? ഏതിലാണ്? ഏത് രൂപം പഠിക്കുമ്പോഴാണ് ശരോ അച്ചി എന്ന് പറയുന്ന സൂത്രം പഠിച്ചത്? ചതുർഷു, ചതുർഷു. അവിടെ ദിത്വം വരത്തിൽ എന്തുണ്ട്? ശരിന്റെ പര അച്ചു പരേ ശര നാന്ദിർത്ഥ. ഇവിടെ എന്താണ് ചാത്തൂര്, അവിടെ ശരൽപ്പെടുന്നതാണേത് ഷകാരം. അച്ചേതാണോ ഊ, അങ്ങനെ ശരിന്റെ ഫലത്തിൽ അച്ചിരിക്കുമ്പോൾ ദിത്വം വരത്തില്ല ശരീരം. അച്ചിപരെ ശരോ ദീർണ എന്നാണ്. അച്ചുപരമിരിക്കുമ്പോൾ ഷൂല, അച്ചുപരമിരിക്കുമ്പോൾ ശരായ ഷകാരത്തിന് ദിത്വം വരത്തില്ല, ദിത്വം പ്രാപ്തമെന്ന് അച്ചുപരഹാഭ്യാം. ചതുർഷു എന്ന് പറയുന്നിടത്ത് അല്ല, ചിക്കീർഷു എന്ന് പറയുന്നിടത്ത് ദത്വം വരുന്നില്ല, ചതുർഷുവിനും വന്നില്ല. സംബോധനയാണ് ഹേ ചിക്കീഹി എന്ന്. ചിക്കീരുന്നിരിക്കും സുലഭിക്കും, രേഖത്തിന് വിസർഗം വന്നു ചിക്കീഹി. അത് വേറെ രൂപം. ഇച്ഛിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കൃതന്തരൂപം. ഇച്ഛിക്കുന്നവൻ സനാശംസ ഭിക്ഷു. സൂത്രം പഠിക്കുന്നത് സിദ്ധാന്തം മതി വരും. ആ ഇവിടെ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇച്ഛിക്കുന്നവൻ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണോ ഇച്ഛിക്കുന്നവൻ സനാശംസ ഭിക്ഷ ഭിക്ഷുഹു എന്നൊക്കെ വരുന്നില്ലേ, അശംസഹു ചികിത്സഹു. ഇതിലെ സിദ്ധാന്തി വരുന്ന സൂത്രമാണ്.